അടുത്ത് വരുന്നത് തനാദി ഉപവാദി സപ്പു വന്നു അതിപ്രകൃതി സപഹ ലുക്ക് വന്നു ജുഹോത്യാദിഭ്യ ശ്ലൂ വന്നു ദിവാദിഭ്യ ശെൻ വന്നു സ്വാദിഭ്യ ശ്നൂ വന്നു പിന്നെ അടുത്ത് വരുന്ന തനാദിഭ്യ തനാദിക്രംഭ്യ ഉഹു സൂത്രം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. പ്രക്രിയയും എളുപ്പമാണ്. ഇതും എന്താണ് ശപപാത സപ്പിന് അപവാദമാണ്. തനു വിസ്താരേ തന്നെ പരത്തിലെന്ത് വരുന്നു ഊ വരുന്നു തന് ഊ എന്ന പരത്തിലെന്ത് വരുന്നു തീ വരുന്നു ഊ പരത്തിൽ തീയിരിക്കുമ്പോൾ എന്ത് വരുന്നു ഗുണം വരുന്നു തനോ തീ തനു തസ് എന്ന് പറയുന്നിടത്ത് ഗുണം തനുതഹ തനു അന്തി എന്നിടത്ത് ഇത് കാണിച്ചു വരുന്നു തന്നുന്തി തനൂതി തനുതഹ തന്നുന്തി തനോഷി തനുതഹ തനോമി തനു വസ് തനു മസ് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു ലോകസ്ഥ അന്യദൃശ്യം മോഹോവികൾ പാട്ടുകാർ ലോപിച്ചു കഴിഞ്ഞാൽ തന്മഹ തന്മഹ തന്മഹ തന്മഹ എളുപ്പമാണ്. ആത്മനിയമതം ഇത് സ്വരതയെ തായതുകൊണ്ട് ആത്മനിയമതം വരുന്നു. ആത്മനിയമത്തിലാകുമ്പം ഇത്തായതുകൊണ്ട് ഗുണം വരുന്നില്ല. അതുകൊണ്ട് തനുതേ തന്നു ആദേ എന്നിടത്ത് നിന്ന് തോന്നുന്നു തന്നുവാദേ തന്നുതേ ജോന്ത വരത്തില്ലേ എന്താ ആത്മനിയമത ശ്വാനത്ത അടുത്ത് തനുഷേ തന്മാധേ തനുധ്വേ തനു ഏ എന്ത് വരുന്നു തന്വേ തനു തന്മഹേ തനുവഹേ തന്മഹേ ലെട്ടിൽ വരുമ്പോൾ തന് ദിത്വം അലാജേഷം തന് വൃത്തി വന്നിട്ട് തതാന തത്തനുത്തുഹു ആ അവിടെ എന്ത് വരുന്നു അതായത് മധ്യേ നാദീസ് അതേ ലടി ഏറ്റവും അഭ്യാസം വരുന്നു. അപ്പോൾ എന്ത് വരുന്നു തേനത്തുഹു തേനുഹു തന്നെ താത് സേട്ടാണ് കേട്ടോ സേട്ടാണ്. അപ്പോൾ എന്ത് വരും ധരിച സേട്ടി വന്നിട്ട് തേനിധ തേനതുഹു തേന തതാന തതന ആത്മയോഗത്തിലാകുമ്പോൾ എന്ത് വരുന്നു തേനെ തേനാതെ ലുട്ടിൽ വരുമ്പോ തനിത ലുട്ടിൽ വരുമ്പോ തനിഷ്യതി തനിഷ്യത തനിഷ്യന്തി തനിഷ്യസി നോട്ട് തനോത് തനുതാ തനു അവിടെ എന്ത് വന്നു? മധ്യവർഷകാനത്തിലെ സൂത്രം വന്നു. ഉദശപ്രത്യാ അസമയപൂർവ അധീക്ക് ലുക്കു വന്നു. കൊണ്ടെന്ത് വരുന്നു? തന് ഓ തനു തനുതാത് തനുതം തനുത അവിടെ എന്തുവരും? ഗുണം തനവാനി തനവാവ തനവ ആത്മനിയോഗത്തിൽ തന്നുതാം തന്വാദാം തന്നുതം തനുഷ്വ തന്വാദാം തനുധ്വം തനവൈ തനവാവഹൈ തനവാ. അങ്ങനെ വരുമ്പോ അതനുതാം അതന്വൻ അതനോഹോ അതനുതം അതനുതം അങ്ങനെ വരുമ്പോ അതനുത അതന്വാതാം അതന്വത അതനുതാ അതന്വാതാം അതനുദ്ധം അതന്വി അതനുമഹി അതന്മഹി അതനുമഹി അതന്മഹി. അടുത്ത് ആത്മീയത്തിൽ തനു ഈത എന്ത് വരുന്നു? തന്നീത തന്നീയാതാം തന്നീരൻ തന്നീത തന്നീയാത ആശയല്ലെങ്കിൽ തന്യാ തന്യാത് തന്യാസ്ഥാം തന്യാസ്യഹു തന്യാഹ തന്യാസ്ഥം തന്യാസ തന്യാസ തന്യാസ തനുശിഷ്ട ലുങ്ങിൽ വരുമ്പോ ആ ത ന ഇവിടെ ഇട്ട് സ്വിച്ചും വരുന്നുണ്ട്. സൂത്രം വരുന്നു അതോ ഹലാദേർ ലഘോഹോ വികല്പമായിട്ട് ഗർദ്ധി വന്നിട്ട് എന്തുവരും? അതാനീത് അല്ലെങ്കിൽ അതനീ. അപ്പൊ അതാനീത് അതാനിഷ്ഠം അതാനിഷം അതാനീ അതാനിഷ്ഠം അതാനിഷ്ഠ അതാനിഷം അല്ലെങ്കിൽ അതനീത് അതനിഷ്ഠം അതനിഷം അതനീ അതനിഷ്ഠം അതനിഷ്ഠ അതനിഷം അതനിഷ്വ അതനിഷം. ആത്മനെ വകുത്തി വരുമ്പോൾ ആ തന് സിച്ച് ത അവിടെ വരുന്നു. തനാദിഭ്യ തദ്ധാസോഹോ തനാദേ സിച്ചോ വാലുക്സ്യ തദ്ധാസോഹോ. ഇത് തനാദികളിൽ എല്ലായിടത്തും വരുന്ന സൂത്രമാണ്. എല്ലായിടത്തും എന്തുവരും? തായിലും ദാസിലും സ്വിച്ചിന് ലോകം വരുന്നു. വെച്ചാൽ പ്രഥമപുരുഷ ഏകോപനത്തിനും മധ്യപുരുഷ ഏകോപനത്തിനും സ്വിച്ചിന് ലോകം വരും. ആ ത വികല്പമാണ്. ആ ത അന്ന താന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. അനന്താത്വ ഉപദേശം അനധി തനോത്യാദീനാം അന്നാശിലോകോ ജലി അനന്താത്വ ഉപദേശ വനതി തനോത്യാദീനാം തനോതി തന ഇതാണ് തനു. തനു ഏതൊക്കെയാണ്? തനു താനു ക്ഷേണ് ക്ഷീണു എറിണ് ത്രീണ് ഗ്രീണ് വന് മന് പഠിച്ചോ? ഇവിടെ എത്ര പേര് പഠിച്ചിരിക്കുന്നു എന്നറിയാം. മഹാമോശമാണ്. അതാണ് തനോത്യാദികൾ. ആ തനാദികളുടെ പരത്തിലിരിക്കുന്ന സ്വിച്ചിന് ലുക്ക് വരുന്നു. ആ അല്ല അത് വന്നിട്ട് അനന്താത്വോപദേശ മനതി തനോത്യാദീന അനനാസികളോ ജലി കിങ്കി പ്രകാരം ആ അനനാസികളോ. അപ്പൊ ആ താത്ത മധ്യപുരുഷേകവനത്തിലും അങ്ങനെ തന്നെ ആത്തനുസിച്ചുദ്ധാസോ സിച്ചുപോയി അനുദാത്വപദേശമനതി തനോത്യാദീനാം അനുനാസികളോ പോയി ചരികങ്കി നഗാരവും പോയി വികല്പമായിട്ട് അതഥാഹ വരുന്നു. ഈ സിച്ചിന് ബുക്ക് വന്നില്ലെങ്കിൽ എട്ട് വരും. എട്ട് വന്നു കഴിഞ്ഞാൽ ആത്താന എട്ട് സിച്ച് താതനിഷ്ഠ ഇവിടെ അനുദാത്വ ഉപദേശമനിതനോത്യാദീനാം അനുനാസികളോ പോയി ചലികിന്തി പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട് ജല്ലില്ല? അപ്പൊ അതനിഷ്ഠ അതനിഷ്ഠ അതനിഷാദാം അങ്ങനെ ആത്മേവത്തിൽ ഇത് മുമ്പുള്ള പ്രക്രിയകളൊക്കെ പഠിച്ചവർക്ക് ഇത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ തനിയെ പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒരാൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി മൊത്തം എല്ലാ പ്രക്രിയകളെയും ആദ്യം ഒന്ന് പഠിച്ചാൽ മതി, ബാക്കി തനിയെ പഠിക്കും. അത്ര സിമ്പിളാണ് കാര്യം. ഷണുദാനേ ദത്വാദേ ശസനു സന ഊതി സനോദി അഗ്നിവത്തിൽ ലിട്ടിൽ വരുമ്പോ സസാന അവിടെ എന്തുവരും? സേനതുഹു സസന്നതുഹു എന്ന് വരും. ഇല്ല അതുകൊണ്ട് എന്തുവരും? സേനതുഹു സേനഹു സേനിധ സേനതുഹു സേന സസാന സസന സേനിവ അഗ്നിഹോത്രൻ സേനേ സനിത സനതാരോ സനതാസ്ഥ സനതാസ്ഥ സനിതാസ്മി സനിതാസോ സനിതാസ്മി അത് ശബ്ദം പുറത്ത് കേൾക്കുന്നില്ല. രട്ടില് സനിഷ്യതി ആത്മനിയോഗത്തിൽ സനോതു ലങ്ങില് പരസ്യതം അസനോത് അസനുതാം അസന്വൻ അസനോ അസനുതം അസനുത അസനവ അസന്മാസനം ആത്മനിവദം ആസനുത അസന്നുത അസനുസാഹ അസന്വാഥം അസനുഭവം അസന്വി അസന്മഹി അസന്മഹി അസന്മഹി അസന് ഇതിനെങ്ങനെ സന്യാദാണോ സന്യാദാണോ വിധിലെങ്കില് അവിടെ തനാ അതിക്രമ്യവും വരത്തില്ല വിധിലിംഗിൽ. അപ്പൊ എന്തോരും സ സന്നു യാത് ആശ്രലെങ്കിൽ അല്ല, അതിൽ തന്നെ ആത്മനിയമത്തിൽ സന്നീത സന്നീയതാം സന്നീരൻ സന്നീത സന്നീതം സന്നീ സന്നീ ആശ്രലെങ്കിൽ വരുമ്പോൾ സ ന പൂ വരുന്നില്ല. അവിടെ എന്ത് വരുന്നു? ഏ വിഭാഷ ജനസന ഘനാം ആത്തും വാ യാതോ ഗീതി യക്കാരം ആദ്യമായിട്ടുള്ള കിത്തോ ഗിത്തോ പരമിരിക്കുകയാണെങ്കിൽ ജനസന ഘന ഈ മൂന്ന് ധാതുക്കൾക്കും അന്തിമ നകാരത്തിന് അലവന്ത്യസ്യ പ്രകാരം ആത്വം വരും, അലവന്ത്യസ്യ വരും. അപ്പോൾ ഇവിടെ ധാതു സന്നാണ്, സന്നിൻ്റെ നകാരത്തിന് അലോന്തിസി പ്രകാരം ആത്മെന്നായ സൂത്രം വരും. അകസവർണ്ണി ദീർഘം വന്നിട്ട് സായാത് ഇത് വികല്പമാണ്, അതുകൊണ്ട് എന്തോരും ആത്മനിയമത്തിൽ അവിടെ എന്താത്വം വരത്തില്ലേ? യാതി അതുകൊണ്ട് അത് വരുന്നില്ല. ലുങ്ങിൽ വരുമ്പം ആ സ എന്ന് സ്വിച്ച് വരുന്നു. എന്തുവരുന്നു? തനാദിഭ്യ പരസ്യയോഗത്തിൽ ആത്മനിയോഗം പരസ്യയോഗം കഴിഞ്ഞിട്ടില്ലേ? ആത്മനിയോഗം ആ സ ന എട്ട് സ്വിച്ചെടുത്ത് അവിടെ എന്ത് വരുന്നു? എല്ലാം വന്നിട്ട് യേസൂത്രം വരുന്നു. അതോ ഹലാദേർ ലക്കുഹോ വികല്പമായിട്ട് വൃത്തി വന്നിട്ട് അസാനീ അസാനിഷു അസാനീഹി അസാനിഷ്ടം അസാനിഷ്ട അസാനിഷം അസാനിഷ അസാനിഷ വൃത്തി വരാത്ത പക്ഷത്തിൽ അസനീത് അസനീഹി അസനിഷ്ടം ആത്മനിയോഗത്തിൽ ആ സ ന സിച്ച് താവരുമ്പോൾ എന്തുവരുന്നു? തനാദിഭ്യ തഥാസോഹോ ഏ വിഭാഷ വരുമോ? അനുദാത്ത ഉപദേശം അനുദാസികളോ ജലികങ്കി വരുമോ? വരില്ല. എന്തുകൊണ്ട് വരുമോ? വരുമോ? തനാദികളിൽ സന്നിധാതം ഉണ്ടോ? ഉണ്ടോ? ഏതൊക്കെയാണ് തനാദികൾ? ഏ സന്നില്ല, അതുകൊണ്ട് അത് വരത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ജന സന ഘന സഞ്ജലോഹോ ഏഷാം ആകാരം അന്താദേശ്യ സനി ജലാദോ ഇതി. ഇതെല്ലാം ആകാരം അന്താദേശമായിട്ട് വരുന്നു. ജലാദിയായിട്ടുള്ള സന്നിരിക്കുമ്പോഴും കിത്തങ്ങിത്ത് ഇരിക്കുമ്പോഴും ജലാദിയായ സൺ, അല്ലെങ്കിൽ സന്നെന്ന് പറഞ്ഞാൽ അതും ജലാദി തന്നെ. പിന്നെ കിത്തങ്ങിത്ത് വിരിക്കും. ഇവിടെ ആ സ ന താന്നിരിക്കുന്നു. താന്ന് പറയുന്ന കിത്താങ്കിത്ത എങ്ങനെ? സർവധാതുമാപിത്ത് ഇങ്ങിത്താണ് അതിരിക്കുന്നുണ്ട്. എന്തോരും ആകാരം അന്താദേശമായിട്ട് വരുമ്പോൾ ഏ സൂത്രം വരുന്നു? അലോന്തിസി പ്രകാരം നകാരത്തിന് ആകാരം വന്ന ഏ സൂത്രം വരുന്നു? അത് അസാത അസാത എന്ന് പറഞ്ഞു. ആസനിഷ്ഠ. ഇവിടെ സൻ പ്രത്യം എന്ന് പറയുന്നത് സന്നന്ദങ്ങളാണ്. സൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൻ പ്രത്യം ധാതോ സമാന കർത്തൃക ഇച്ഛായാമ്പ സൂത്രം വിരിക്കുന്ന സന്ന. ഇത് എങ്ങനെയാണോ കിത്തിലും കിത്തിലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രഥമ ഏകവനത്തിന് വരും, മധ്യമ ഏകവനത്തിന് വരും അല്ലല്ലോ. ഏത്? അത് സിച്ചിന് ലോകം വരുന്ന എങ്ങനെയാ? സിച്ചിന് വികല്പമായിട്ട് ലുക്ക് വരും. ലുക്ക് വരാത്ത പക്ഷത്തിൽ എന്തിരിക്കും? ഏത്? തനാദിവ്യ സ്തഥാസോ എന്ന് പറയുന്നത് തനു വിസ്താരെ തുടങ്ങി എല്ലാ അതാതുക്കൾക്കും വരും. ഇവിടെ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്? തനു വിസ്താരെ അനദാത്ത ഉപദേശം തനുത്യാദീനാം അന്നാസലോകോ എന്ന് പറയുന്നിടത്ത് തനാദികളെ പരിഗണന നടത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? തന്, മന, ഇത്രയും ധാതുക്കൾ. അതിൽ സനു വരുന്നുണ്ടോ? അതുകൊണ്ട് ആ സൂത്രം ഇരിക്കുന്ന കാര്യം ഇവിടെ വരത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ ജന സന ഘന സഞ്ചതോ പ്രകാരാത്വം വിരിച്ചത്. അപ്പോ ഇവിടെ എന്തുവരും? തനാധിപ്യത്വദാസോ പ്രകാരം തനു വിസ്താരെ തുടങ്ങിയ ധാതുകളെപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇത് തനാദിയാണ്. ഈ ഗണത്തിൽ ഉള്ള എല്ലാം തനാദിയാണ്. ആ സൂത്രപ്രകാരം എന്തുവരും? പരത്തിലിരിക്കുന്ന സിച്ചിനെ ലുക്ക് വരും. എന്നാൽ അനുദാത്ത ഉപദേശം ജനവൃത്യാദി നാം ധനവൃത്യാദികളിൽ ഇത് പെടുന്നില്ല. അവിടെ പ്രത്യേകം പരിഗണന ചെയ്തുകൊണ്ട് തനാദിഭ്യ എന്ന് പറയുന്നത് എന്താണ്? ഈ ഗണത്തിലുള്ള എല്ലാം അതിനാണ് പറയുന്നത്. എന്ത് തൻ ആദി? ഇവിടെ തൻ എന്ന് പറയുന്നത് എന്താണോ? ധാതു തൻ ആദിർ യേഷാം തനാദി. അപ്പോ ഇവിടെയുള്ള മുഴുവൻ എടുക്കണം. അവിടെ തനോദി എന്ന് പറഞ്ഞപ്പോ ഏതിനെ എടുക്കാവൂ? പറഞ്ഞതിനെ തനു അതിനെ എടുക്കാവൂ. രണ്ടും തനാദി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും ഒന്നാണെന്ന് ഭ്രമിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ആത്മം വിധിച്ചു. അത് നിത്യമായിട്ട് എണ്ണുന്നു, അസാധാരണ നിന്നു. പക്ഷേ തനാദിത്യസ്തദ്ധാസോ എന്ന് പറയുന്ന സിച്ച് വികല്പമാണ് ലുക്ക്. അത് വരാത്ത പക്ഷത്തിൽ ആസനിഷ്ഠ അസനിഷാദാം അസനിഷത അസനിഷ്ഠ അസനിഷാദാം അസനി അസനിഷി അസനിഷ്ഠി വരുമ്പോ എന്തായിരുന്നു? അതും നേരത്തെ പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞു തായും ധായും രണ്ടും വരെ വരിക്കുമ്പോ എന്തുവരും? ജനസന ഘനസഞ്ചന പ്രകാരാത്വം വരും. പറഞ്ഞതാ അസനിഷ്യത് ഇതുവധികം പ്രചാരത്തിലൊന്നുമുള്ള ധാതുവല്ല. അടുത്ത് വരുന്ന ക്ഷണു ഹിംസായ ക്ഷണു ക്ഷണോ തി ക്ഷണോതി ക്ഷണുത ക്ഷണുന്തി ക്ഷണോസി ക്ഷണുത ക്ഷണുത ക്ഷണോമി ക്ഷണു അഭിനയത്തിൽ ക്ഷണുതേ ക്ഷണ്വാദി ക്ഷണുതി ക്ഷണുഷേ ക്ഷണ്വാദി ക്ഷണ്വേ മലയാളത്തിലെ ക്ഷണം എന്ന് പറയുന്നത് ഈ പാദടിപ്പണി അത് തന്നെ ധാതു ഇത് തന്നെ. ഇവിടെ ഒരു ശ്ലോകം ക്ഷിണോതി ദുഃഖം ഇതി ക്ഷണ ഉത്സവ എന്നുള്ള ഇന്നാണ്. ഇവിടെ ഹിംസയാണ്. ഈ രഘുവംശത്തിലൊരു ഉദാഹരണം കൊടുത്തു. അതെ തന്നെ ഹിംസ നശിപ്പിക്കുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക, ക്ഷയിപ്പിക്കുക, ഇല്ലാതാക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാവും. അപ്പൊ വിരുന്ന് ക്ഷണിക്കുക, വിരുന്നിനെ ക്ഷണിക്കുന്നതിന് അങ്ങനെ വിരുന്നിലെ ക്ഷണിക്കുക എന്ന് പറയാം. അത് മലയാളം തന്നെ. സ്വാമി ഇവിടെ ഒരു വാക്യമുണ്ട്, ക്ഷണോതി ക്ഷണോതി ദുഃഖം ഇതി ക്ഷണ ഉത്സവ എന്ന് പറയുന്നുണ്ട് അടി ഫുട്നോട്ടില്. ക്ഷണോതി ദുഃഖം ഇതി ക്ഷണ ഉത്സവ എന്ന് പറയുന്നുണ്ട്. ഭൈമിയിലാണ് സ്വാമി. ഭൈമിയിൽ എന്ത് കൊടുത്തിരിക്കുന്നു? ക്ഷണിന്റെ പല അർത്ഥങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തില് ക്ഷണോതി ദുഃഖം ഇതി ക്ഷണ ഉത്സവ എന്ന് പറയുന്നുണ്ട്. ക്ഷണോതി ദുഃഖം എന്ന് പറയുന്നു ദുഃഖത്തെ ക്ഷയിപ്പിക്കുന്നു. ദുഃഖത്തെ ക്ഷയിപ്പിക്കുന്നത് കൊണ്ട് ഉത്സവത്തിന് ക്ഷണമെന്ന് പറയുന്നു എന്നാണ്. ദുഃഖത്തെ അത് ക്ഷയിപ്പിക്കുന്നത് കൊണ്ട് അങ്ങനെ അതായിരിക്കും മലയാളത്തിൽ ക്ഷണിക്കുക എന്ന് പറയുന്നത്. അത് ഒരു ബന്ധമില്ല, ഇതുമായിട്ടൊരു ബന്ധമില്ല. ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ കൊല്ലാനും ക്ഷണിക്കാമെന്ന്, നല്ലതിനും ചീത്തയ്ക്കുമൊക്കെ ക്ഷണിക്കാം. പിന്നെ അതായിരിക്കാം എന്ന് വെച്ചാൽ മലയാളത്തിൽ അത് വരാൻ കാരണം നമ്മൾ സാധാരണ വിവാഹം സദ്യ ഇതിനൊക്കെ ആൾക്കാർ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ ദുഃഖം മാറുന്നു, ഒരു സന്തോഷം ഉണ്ടാക്കുന്നു. അപ്പം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ദുഃഖത്തെ മാറ്റുന്നത് കൊണ്ട് ക്ഷണിക്കൽ അങ്ങനെ വന്നതായിരിക്കും. അങ്ങനെ ആയിരിക്കും അത് വന്നത്. അപ്പം ദുഃഖത്തെ ഹിംസിക്കുന്നു അവിടെ. അതെ അർത്ഥത്തിലായിരിക്കും മലയാളത്തിൽ അങ്ങനെ കുറവുന്നു. പക്ഷെ സംസ്കൃതത്തിൽ അത് ഹിംസിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നതാണ് ക്ഷണനം എന്ന് പറഞ്ഞാൽ മലയാളത്തിലും വധം തന്നെയാണ്. അത് മലയാളത്തിലും വധം തന്നെയല്ലേ അർത്ഥം? എങ്ങനെ ക്ഷണനം എന്ന് പറഞ്ഞാൽ മലയാളത്തിലും വധം തന്നെയല്ലേ? അല്ല, ക്ഷണനമെന്ന് വധമെന്ന് പറയാൻ കാരണം ഇതാണ്, ക്ഷണ ഹിംസായം എന്നുള്ള ധാതുവിൽ നിന്ന് ക്ഷണനം എന്ന് പറഞ്ഞാൽ വധമെന്ന അർത്ഥം വരും എന്നാണ്. പക്ഷേ ക്ഷണിക്കുക എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ക്ഷണനവും ശരിയാവും. എന്തുകൊണ്ട് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ ശരിയാവുന്നു? ദുഃഖത്തെ ഇല്ലാതാക്കുന്ന കാര്യത്തിനാണ് ക്ഷണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ഷണനവും അത് തന്നെ ക്ഷണിക്കലെന്നാണ്. ക്ഷണിക്കൽ എന്തിനു വേണ്ടി? ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. അപ്പൊ ക്ഷണനം തെറ്റെന്ന് പറയാൻ പറ്റില്ല. സംസ്കൃതത്തിൽ ക്ഷണം എന്ന് പറയുന്ന ഒരു ധാതുവേ ഉള്ളൂ, വേറെ ധാതുവില്ല. അതുകൊണ്ട് ക്ഷണിക്കുക ശരിയാണെങ്കിൽ ക്ഷണനവും ശരിയാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സംസ്കൃത പണ്ഡിതന്മാർ പറയുന്ന ഇത് വെച്ചിട്ടാണ്. എങ്ങനെ? ക്ഷണനം എന്ന് പറയുന്നത് ക്ഷണധാതുവിൽ നിന്ന് ലൊട്ട് പ്രത്യേകം ഭാവാർത്ഥത്തിൽ നിന്നാണ് ക്ഷണനം വരുന്നത്. അപ്പോൾ ഹിംസ എന്നർത്ഥം വരും, ക്ഷണഹിംസായ. പിന്നെ ക്ഷണിക്കുക അതെങ്ങനെ ശരിയാവും? അപ്പോൾ അവിടെ ദുഃഖത്തെ നിവർത്തിപ്പിക്കാൻ വരൂ എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ക്ഷണനും അത് തന്നെ അർത്ഥം. ഇപ്പോൾ ക്ഷണനം മലയാളത്തിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആണെങ്കിൽ പിന്നെ പറയുന്നത് എന്താണ്? ക്ഷണനം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും സംസ്കൃതം ക്ഷണനെന്ന്. പക്ഷേ അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? തത്സമശബ്ദങ്ങൾ വരത്തില്ലേ? അങ്ങനെ വരുമ്പോൾ അത് ഏത് ഭാഷയാവും? സംസ്കൃതം തന്നെ. മലയാളത്തിൽ അത് വാക്ക് ഉപയോഗിക്കും, മലയാളം ഉപയോഗിക്കുന്നു. അപ്പിന്നെ അത് ശരിയാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ആലോചിക്കുന്നു. തെറ്റ് ശരിയെന്ന് പറയുന്നത് മലയാളത്തിൽ തെറ്റ് ശരി എഴുതുന്നവർ ഇതൊക്കെ തെറ്റെന്ന് പറയും. അതൊന്നും ഭാഷ പ്രയോഗത്തിലുണ്ടെങ്കിൽ അത് ശരി, പ്രയോഗത്തിലില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. ആരെങ്കിലും പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും? തെറ്റ് ശരിയോ എന്ന് പറയുന്നതൊക്കെ വളരെ പ്രയാസമാണെന്ന് പറയുന്നു. പിന്നെ നമുക്ക് തെറ്റെന്ന് പറയാൻ അവരുടെ അടുത്തേ പറയാൻ പറ്റൂ എവിടെയെങ്കിലും അങ്ങനെ വ്യക്തമായി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ പാണിനി പറയുന്നില്ലേ അത് പാടില്ല, അങ്ങനെയൊക്കെ നിഷേധിക്കണമെങ്കിൽ നിഷേധിച്ചത് സ്പഷ്ടമായി നിഷേധിച്ചവരുടെ അടുത്ത് പ്രയോഗിക്കുമ്പോൾ തെറ്റെന്ന് പറയാം. അല്ലാതെ പരിചയം കൊണ്ട് ശബ്ദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെ തെറ്റെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തെറ്റാവും. തന്നെ പറഞ്ഞു ക്ഷണ ഉത്സവ. ക്ഷണം എന്ന് പറഞ്ഞാൽ ഉത്സവം ആണോ എന്ന് വെച്ചാൽ അത് തന്നെ മലയാളത്തിന് വന്നിരിക്കുന്നു ഒരു കണക്കിൽ. അത് കാലം, അത് ശരിയാണ്. ക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? കാലം ഹിംസിക്കുന്നതാണ് എല്ലാത്തിനും, അതുകൊണ്ടാണ് ക്ഷണമെന്ന് വന്നത്. കാലമാണല്ലോ ലോകത്തെല്ലാത്തിനും ഹിംസിക്കുന്നു, ഇതിൽ നിന്ന് തന്നെ വന്നത്. അതുകൊണ്ടല്ലേ പറയുന്നത് ക്ഷണികം എന്ന് പറഞ്ഞോ നശിച്ചു പോകുന്നതിനാണ് പറയുന്നത്. കാലോസ്മി ലോകക്ഷയകൃത് ക്ഷയകൃത്. അപ്പോൾ കാലം എന്നുള്ള അർത്ഥത്തിലൊക്കെ കാലം സർവത്തിൻ്റെയും കാലനാണ്. അതുകൊണ്ട് ക്ഷണം അവിടെയൊക്കെ യോജിക്കുന്ന അർത്ഥമാണ്. അപ്പം ക്ഷണനും ശരി തന്നെയാണ് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പല മലയാളം പണ്ഡിതന്മാർ എഴുതുന്നിടത്ത് അത് തെറ്റ്, ക്ഷണിക്കുക ശരിയാണെന്ന് പറയും. ക്ഷണം ശരിയാണ്, ക്ഷണനം തെറ്റാണ്. ഇൻവിറ്റേഷൻ ക്ഷണം ശരിയാണ്, ക്ഷണനം തെറ്റാണ്. അതിലെന്താ വ്യത്യാസം? അതിലൊരു വ്യത്യാസമില്ല. ക്ഷണം, ക്ഷണധാതുവിൽ നിന്ന് അച്ച് പ്രത്യേകം വന്നാൽ, അല്ലെങ്കിൽ ഖൻ അച്ച് എന്നാൽ ക്ഷണമെന്ന് വരും. ലുട്ട് പ്രത്യേകം വന്നാൽ സംസ്കൃതത്തിൽ ക്ഷണനമെന്ന് വരും. രണ്ടിനും വ്യത്യാസമൊന്നുമില്ല. ഇല്ല ഇല്ല, സംസ്കൃതത്തിൽ ഉപയോഗിക്കില്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അഹം ത്വം ക്ഷിണോമി എന്ന് പറഞ്ഞാൽ തീർന്ന് തലപോകുന്ന കേസ. ക്ഷീണം മലയാളത്തിൽ പറയുന്നു എന്ന് വിചാരിച്ച് സംസ്കൃതി അങ്ങനെ പറയാൻ പാടില്ല. അഹം ത്വം അങ്ങനെ പറയാൻ പാടില്ല. അതെ അതെ, എന്ന് പറയുന്ന പോലെ എന്നും പറയാൻ പാടില്ല. ഹിംസ എന്നുള്ള അർത്ഥത്തിൽ അത് വളരെ പ്രസിദ്ധമാണ് സംസ്കൃതത്തിൽ. ക്ഷണോതി ആത്മീയത്തിൽ നെട്ടിൽ വരുമ്പം ചക്ഷണം വെറുതെ വന്നിട്ട് ചക്ഷണ ചക്ഷണതുഹു ചക്ഷണതുഹു ചക്ഷണിത ചക്ഷണതുഹു ചക്ഷണ ചക്ഷണ ചക്ഷണ ആത്മയോഗത്തിൽ ചക്ഷണ ചക്ഷണേ ചക്ഷണാഥേ ചക്ഷണിരേ ചക്ഷണിഷേ ചക്ഷണാഥേ ചക്ഷണിദ്വേ ചക്ഷണെ ചക്ഷണ ചക്ഷണിവേ ചക്ഷണിവേ ചക്ഷണിവേ ചക്ഷണിവേ ക്ഷണിത ക്ഷണിതാരോ ക്ഷണിതാര ക്ഷണിദാസി ക്ഷണിദാസ ക്ഷണിദാസ ക്ഷണിദാസിനി ക്ഷണിദാസ്മ ക്ഷണിദാസ്മ ക്ഷണിതാരോ ക്ഷണിതാര ക്ഷണിദാസേ ക്ഷണിദാസാഥേ ക്ഷണിതാദ്വേ ക്ഷണിതാഹേ ക്ഷണിതാസ്വഹേ ക്ഷണിതാത്മഹേ ക്ഷണിഷ്യന്തി ക്ഷണിഷ്യസി ക്ഷണിഷ്യത ക്ഷണിഷ്യത ക്ഷണിഷ്യാമി ക്ഷണിഷ്യാവഹ ക്ഷണിഷ്യാമ ക്ഷണിഷ്യതേ ക്ഷണിഷ്യേതേ ക്ഷണിഷ്യന്തേ ക്ഷണിഷ്യസേ ക്ഷണിഷ്യേതേ ക്ഷണിഷ്യദ്വേ ക്ഷണിഷ്യേ ക്ഷണിഷ്യാവഹേ ക്ഷണിഷ്യാമഹേ ക്ഷണതു ക്ഷണത അക്ഷണോ അക്ഷണുതം അക്ഷണുവാക്ഷണുവാക്ഷണ വിധിലെങ്കിൽ ആത്മനിഭവത്തിൽ ഇതാണോ ക്ഷുണ്ണീത കഴിഞ്ഞോ? വിധിലിംഗിലെ ആത്മനേവതം, വിധിലിംഗിലെ ആത്മനേവതം, ആശീർലിംഗ പരസ്യവിധം ക്ഷണിയാത് ക്ഷണിയാത് ആത്മനേവതം ലുങ്ങിൽ വരുമ്പോ എന്തായിരുന്നു? ആക്ഷണസിച്ച് അവിടെ അതോഹലാദ ലഘുഹ വരേണ്ടതാണ്. പക്ഷെ വൃത്തി നിഷേധിക്കുന്നു. ഏതാണ്? മ്യന്തക്ഷണസ്വസജാഗ്രണി ശേതിതാം. വൃത്തി നിഷേധിക്കുന്നുണ്ട്. എന്തായിരുന്നു? അക്ഷണി ആ ആത്മനിയോഗത്തിൽ അവിടെ എന്താണ്? തനോത്യാദിയിൽ പെട്ടോണ്ട് എന്ത് വരുന്നു? തനാദിവ്യ തദ്ധാസോ പ്രകാരം സിച്ചല്ലോ വരും. പിന്നെ ക്ഷണിന്റെ നകാരത്തിനെന്ത് വരും? ഇവിടെ നഗാരത്തിന് നഗാരം ഒന്നാണ്. അതുകൊണ്ട് ആ നഗാരം ലോഹിച്ചിട്ട് എന്തോരും അക്ഷത, അല്ലെങ്കിൽ അതുപോലെ തന്നെ മധ്യമക്ഷേദനത്തിലും അക്ഷദാഹ. അവിടെയും വരുന്നു. തനാദിഭ്യസ്തദ്ധാസോഹ പ്രകാരം സച്ചിന് ലുക്ക് വരുന്നു. പിന്നെ അകാരം പോയിട്ട് അക്ഷദാഹ, അല്ലെങ്കിൽ അക്ഷണിഷ്യാമ ക്ഷിണുതാദിനെ കുറിച്ച് പറയുന്നു. ഉപ്രത്യയ ലഘുപദസ്യ ഗുണോവ, അതായത് ക്ഷിണു എന്ന് പറയുന്ന ധാതു പ്രയോഗത്തിൽ വരുമ്പം ചിലടത്ത് ക്ഷീണോദീന്നും ചിലടത്ത് ക്ഷീണോദീന്നും. ക്ഷീക്ക് പുഗന്ധലഘുസ്യ പ്രകാരം ഗുണം വന്നും വരാതെയും കാണുന്നു രൂപങ്ങൾ പ്രയോഗത്തിൽ. അപ്പൊ പ്രയോഗത്തിൽ എങ്ങനെയാണോ അതിനനുസരിച്ചാണല്ലോ നിയമം. പക്ഷെ ഇവിടെ ക്ഷണ പരത്തിൽ ഊ വരുമ്പോ ഈക്ക് ഗുണം വരാമോ? വരാമെങ്കിൽ എങ്ങനെ വരാം? അങ്ങനെ ഊ എന്ന് പറയുന്നത് അർദ്ധധാതു ആയതുകൊണ്ട് പുഗന്ധലഘുസ്യ പ്രകാരം ഗുണം വരാം. പക്ഷേ ഒരു പരിഭാഷയുണ്ട്, സപ്ഞാപൂർവകോ വിധിരനിത്യ. അതായത് ഒരു കാര്യം വിധിക്കുമ്പം ആ കാര്യത്തെ സജ്ഞയിലൂടെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യം അനിത്യമാകാം. എന്നുവെച്ചിപ്പോ ഗുണം വരേണ്ടിടത്ത് ഗുണം ഏതാണ്? അതേ ഗുണം ആ ഓയാണ്. അപ്പൊ ഗുണം വരേണ്ടിടത്ത് ഓ എന്ന് വിധിക്കുകയാണെങ്കിൽ അത് സജ്ഞാപൂർവ്വ വിധിയല്ല. എന്തുകൊണ്ട്? നേരിട്ടങ്ങ് വിധിച്ചു ഓരോ തുടങ്ങിയ സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെയാണെങ്കിലോ ഗുണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ അങ്ങനെ നേരിട്ട് വിധിക്കാതെ ഗുണം വൃദ്ധി തുടങ്ങിയ സജ്ഞകളെ ഉപയോഗിച്ച് കാര്യങ്ങളെ വിധിക്കുകയാണെങ്കിൽ അതിനെ സജ്ഞാപൂർവ്വ വിധി എന്ന് പറയും. അങ്ങനെയുള്ള എല്ലാ വിധികളും എന്താണ്? അനിത്യമാണ്. വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. എങ്ങനെ അതെങ്ങനെ തീരുമാനിക്കും? ലക്ഷ്യം അനുസരിച്ച്. ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ അങ്ങനെ തീരുമാനിക്കും. അനിത്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഒരു വിധി അനിത്യം എന്ന് പറഞ്ഞാൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യും. ചുരുക്കത്തിൽ നമ്മൾ നാല് രൂപവും പറയേണ്ടി വരും. ഗുണം വരുന്നതൊന്ന് പരസ്യയോഗത്തിൽ, ഗുണം വരാത്ത ഒന്ന് പരസ്യയോഗത്തിൽ, ഗുണം വരുന്ന ഒന്ന് ആത്മനിയോഗത്തിൽ, ഗുണം വരാത്ത ഒന്ന്. ഇതെല്ലാം ഈ ഊവിനെ സംബന്ധിച്ചേ ഉള്ളൂ. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. അതുകൊണ്ട് അർദ്ധാതകങ്ങളല്ലേ ഈ ബുദ്ധിമുട്ട് ഇല്ല. പക്ഷേ സർവധാതകങ്ങളിൽ ഇത് സഹിച്ചേ പറ്റും. അപ്പൊ എന്തോരും ഗുണം വരുമ്പം ക്ഷണോതി അല്ല, അതൊക്കെ പോയി. ക്ഷീയാണ് കൂടെ ക്ഷേണോതി രണ്ടും വരാം. പ്രയാസമുള്ള ആദ്യം പോട്ടെ. ക്ഷേണോതി ക്ഷേണുത, അവിടെ ഗുണം വരത്തില്ല. രണ്ടാമത് ക്ഷേണുത ക്ഷേണന്തി ക്ഷേണോഷി ക്ഷേണുത ക്ഷേണോമി ഇനി ഇതിന്റെ തന്നെ ആത്മനിവദം, അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഗുണം വരാത്തത് അത് തീർത്തെ. ക്ഷിണോതി ക്ഷിണുത ഇനി ആത്മനിയോഗത്തിൽ ഗുണം വരുന്നത് ആത്മനിയോഗത്തിൽ ചിലര് രൂപചന്ദ്രിക നോക്കിയിട്ട് പറയുന്നു. ചിലരുടെ കാര്യം ഞാൻ പറയാം. രൂപചന്ദ്രിക നോക്കുന്നതിന് കുഴപ്പമില്ല, അത് നോക്കിയിരുന്നാ മതി, പറയണ്ട. ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് കുഴപ്പമില്ല, അത് ഉറച്ച് പറയരുത്. പറയുന്നവര് മനസ്സിൽ പ്രക്രിയ കണ്ടിട്ട് പറയുന്നു. സ്വാമി, ഇത് എല്ലാ ലഘു സിദ്ധാന്തവും ഇല്ലേ? ഈ സൂത്രം ഏത്, ഈ പരിഭാഷ ഒന്നും എല്ലാ ലഘു സിദ്ധാന്തവും ഇല്ല. കാരണം രൂപേന്ദ്രിയിൽ ഈ രൂപം ഇല്ല, ഈ ശബ്ദം ഇല്ല, ഈ ക്ഷീണ ശബ്ദം ഇല്ല. ഇല്ലേ? ഇല്ല, ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ രൂപേന്ദ്രിയിൽ ഇല്ല, അത് വിട്ടുപോയതാ. ലഘു സിദ്ധാന്തം എല്ലായിടത്തും ഉണ്ട്. ഇതില്ലെങ്കിലും മിടുക്കുള്ളവർ പറയും, വേറെ രൂപം നോക്കിയിട്ട് അതുപോലെ അങ്ങ് പറയും. അതുകൊണ്ട് രൂപേന്ദ്രൻ നോക്കുന്നതിന് തെറ്റില്ല, പറയരുത്. പറയുന്നവര് രൂപം മനസ്സിൽ കണ്ടു പറയണം, എന്നാലേ അത് അഭ്യാസം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ രൂപേന്ദ്രി നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് വന്നു കഴിഞ്ഞാലും അറിയാൻ പറ്റില്ല. അത് നോക്കിയല്ലേ പറയും, തെറ്റുപറ്റി അറിയാൻ പറ്റത്തില്ല. എനിക്കും അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഞാൻ പറയുന്നതിന് തെറ്റ് വരാം. അതുകൊണ്ട് ആ രൂപേന്ദ്രിയിലും തെറ്റ് വരും. ഇത് പറയുമ്പോഴാണ് ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കും തെറ്റ് വരാം, ഫ്രീ ഉണ്ടല്ലോ സമയം. അതുകൊണ്ട് മനസ്സുരൂപങ്ങൾ ചെയ്ത് തന്നെ പഠിച്ച് പറയണം. അടുത്ത് ലെട്ടിൽ വരുമ്പോൾ ഈ പ്രശ്നമില്ല, കാരണം ഊ പരത്തിലിരിക്കുമ്പോൾ വരുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ എന്ത് വരുന്നു? ആത്മയോഗത്തിൽ ചിക്ഷിണേ ചിക്ഷിണാദേ ചിക്ഷിണിരേ ലുട്ടിലും രണ്ട് രൂപയുള്ളൂ. എങ്ങനെ? ക്ഷണിത ക്ഷണിതാരോ ക്ഷണിതാരോട്ടിൽ വരുമ്പോഴോ ക്ഷണിശ്വരി നാല് രൂപം വരും. പരസ്യത്തിൽ ഗുണം വരുമ്പോ ക്ഷേണേത്തു ക്ഷേണോത്തു ഇനി രണ്ടും ഗുണം വരുമ്പം അതല്ലേ ഇപ്പൊ പറഞ്ഞത്, ക്ഷിണോതു ക്ഷിണുതാം ക്ഷിണുവന്തു ക്ഷിണോ ക്ഷിണുതാം ക്ഷിണുതം ക്ഷിണുത ക്ഷിണോവാനി ക്ഷിണവാവ ക്ഷിണവാമ. ആത്മനിയമത്തിൽ ക്ഷേണുവാഥാം ക്ഷേണുദ്വം ക്ഷേണുവഹി ക്ഷേണുമഹി ക്ഷേണ്മഹി. ഇനി ഗുണം വരാത്ത പക്ഷമാണെങ്കിൽ ക്ഷിണുതാം ക്ഷിണുതാം ക്ഷിണുവാഥാം ക്ഷിണുദ്വം ക്ഷിണ്വതാം ക്ഷിണുഷ്വ ക്ഷിണ്വാഥാം ക്ഷിണുദ്വം ക്ഷിൺവൈ ക്ഷിണവൈ ക്ഷിണവാമഹി. ഉത്തമക്ഷേകോനങ്ങനെ ക്ഷിണു ഗുണം വരയില്ലേ? ഗുണമെന്ന ക്ഷിണോ ക്ഷിണവ ക്ഷിണോ ഐ ക്ഷിണം. അത് കഴിഞ്ഞു. ഇനി ലങ് എങ്ങനെ വരുന്നു? അക്ഷേണു അക്ഷേണുതാം അക്ഷേ അക്ഷേണുതം അക്ഷേണുത അക്ഷേണുവം അക്ഷേണുമ അടുത്തത് അക്ഷിണോ അക്ഷിണു അക്ഷിണുതാം അക്ഷിൺവൻ അക്ഷിണോഹോ അക്ഷിണുതം അക്ഷിണുത അക്ഷിണവം അക്ഷിണു അക്ഷിണുവ അക്ഷിണുവ. അടുത്തത് അക്ഷേണുത അക്ഷേണുവാതാം അക്ഷേണുവ അക്ഷേണുധാ അക്ഷേണുവാതാം അക്ഷേണുധ്വം അക്ഷേ അക്ഷേ അക്ഷേണു അക്ഷേണുവി അക്ഷേൺവഹി അക്ഷേൺമഹി അക്ഷേൺവഹി അക്ഷേൺമഹി. അടുത്തത് അക്ഷിണുതു അക്ഷിൺവാതാം അക്ഷിൺവ അക്ഷിൺവാതാം അക്ഷിൺവദ അക്ഷിണു അക്ഷിണുധാ അക്ഷിൺവാതാം അക്ഷിണുധ്വം അക്ഷിൺവി അക്ഷിണുവഹി അക്ഷിണുമഹി അക്ഷിൺമഹി അക്ഷിണുമഹി. അടുത്തത് വിധിലിംഗ ക്ഷേണുയാത് ക്ഷേണുയാതാം ക്ഷേണുയു ക്ഷേണുയാഹ ക്ഷേണുയാതാം ക്ഷേണുയാതാം ക്ഷേണു ക്ഷേണു ക്ഷേണുവഹി ക്ഷേൺവഹി ക്ഷേണുമഹി ക്ഷേൺമഹി. രണ്ടും കൂടെ ചേർത്താ പരസ്യതോ ആത്മനേതും കൂടെ ചേർത്താണ് പരസ്യതോണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ആത്മനേവതം അവിടെ എന്തുവരും? ആശീർലിംഗ്. ശരി, ഊ വരുന്നില്ല. ഗുണം വരും അവിടെ. എന്തുകൊണ്ട്? കിത്ത് അതുകൊണ്ട് ഗുണം വരുന്നില്ല. ആത്മനിയമത്തിൽ ഇവിടെ ഗുണം വരുമോ? ഗുണം ഗുണം ഗുണം വരും. ഇത് സേട്ടല്ലേ? ഗുണം വന്ന് എങ്ങനെ വരും രൂപം? ക്ഷേണിശിഷ്ട എന്നല്ലേ വരുത്തുള്ളൂ. ക്ഷിണ് ഇട്ട് സീട്ട് വന്നിട്ട് ഗുണം വന്നു കഴിഞ്ഞാൽ ക്ഷേണിച്ചു. പക്ഷെ പരത്തിൽ കിത്തവും കിത്തവും ഉണ്ടോ നോക്കണം. പരത്തിലിരിക്കുന്ന തായാണ് അത്. കിത്താണോ കിത്താണോ? രണ്ടുമല്ല. രണ്ടുമല്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഇത് ആർദ്ധാതുമാണ്. സർവധാതുത്തിൽ അത് വരത്തുള്ളൂ. അപ്പൊ ഗുണം വരും. ക്ഷേണിശീഷ്ടീയ ലുങ്കിൽ പരസ്യത്തിൽ വരുമ്പം ക്ഷീണാണ്, ഇട്ടാണ്. ഇട്ടാവുമ്പോൾ പരസ്യത്തിൽ എന്ത് വരുന്നു? ഗുണം വരുമോ? ഗുണം വരാം. ഇപ്പം എന്തുവരും? അക്ഷേണീത്, വൃദ്ധി വരത്തില്ല. എന്തുകൊണ്ട്? നീട്ടി. അപ്പോൾ അക്ഷേണീത് അക്ഷേണിഷ്ഠം ആത്മനിയോഗത്തിൽ വരുമ്പോ ഏ സൂത്രം വരുന്നു? തനാദിഭ്യ തഥാസോ വരുമോ? തനാദിയിലുള്ള എല്ലാത്തിനും വരുന്നുണ്ട്, ഇതിനും വരും. പിന്നെ വരേണ്ടത് നഗാരത്തിന് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. നഗാരത്തിന് തനോത്യാദികൾ വരുന്നുണ്ടോ? തനു ക്ഷണു ക്ഷീണു. അപ്പൊ അത് വന്നിട്ട് എന്തോരും നഗാരം പോകും. നഗാരം എന്ന ദീർഘം വന്നിട്ട് അക്ഷിത അക്ഷിതാഹ. ബാക്കി എന്തോരും അക്ഷയനിഷ്ഠ അക്ഷയ. അവിടെ അക്ഷിത എന്നിടത്ത് ഗുണം വരുമോ? അക്ഷി സിച്ചിന് പോയി നഗാരം പോയി അക്ഷീത എന്ന് പറയുന്നിടത്ത് ഗുണം വരുമോ? എന്തുകൊണ്ട്? അത് സർവ്വധാതു വേണോ? ലുങ് ആർദ്ധാതു അല്ലേ? എന്താണ് ഗുണം വരുന്നില്ല. അക്ഷിത അക്ഷിത. പിന്നെ അക്ഷയനിഷ്ഠ വരുമ്പോ ഗുണം വരും. അവിടെ ഗുണം വരുന്നതിന് തടസ്സമില്ല. ആത്മനിയോഗത്തിൽ വരുമ്പോ പൂർണമാദായ പൂർണമേവാവ